ബൃഹദാരണ്യോപനിഷത്ത് പ്രഥമഭാഗം ബൃഹദാരണ്യോപനിഷത്തിൽ ആദ്യ ഭാഗം മധുകാണ്ഡമാണ്. മധുകാണ്ഡം മധുകാണ്ഡത്തിലെ രണ്ടധ്യായം. മധുകാണ്ഡത്തിൽ നാലധ്യായമുണ്ട്. അതിലാദ്യത്തെ രണ്ടാധ്യായത്തിന് ഭാഷ്യകാരൻ ഭാഷ്യം രചിച്ചില്ല. പിന്നീട് വരുന്ന ഒന്ന് രണ്ടും വിട്ടിട്ട് മൂന്നും നാലും അധ്യായങ്ങൾ, അതിനാണ് ഭാഷ്യം രചിച്ചത്. അതിന് കാരണം ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രവർഗീയം എന്ന് പറയുന്ന വൈദിക കർമ്മത്തെക്കുറിച്ച് പറയുന്നതാണ്. അതിൽ ജ്ഞാനത്തിനുപയോഗമായിട്ടുള്ള ഒന്നുമില്ല, അതുകൊണ്ടത് വിട്ടു. അതുകൊണ്ട് മധുകാണ്ഡം തുടങ്ങി അടുത്തു വരുന്ന യാജ്ഞവൽക്കിയ കാണ്ഡം, അതിനകത്ത് രണ്ട് അധ്യായം അതും വ്യാഖ്യാനിച്ചു. യാജ്ഞവൽക്കിയ കാണ്ഡം, മുനികാണ്ഡം, ഋഷികാണ്ഡം എന്നെല്ലാം പറയും. ആദ്യത്തെ രണ്ട് കാണ്ഡം, ഈ മധുകാണ്ഡം അഗമപ്രധാനം എന്ന് പറയുന്നത് വെച്ചാൽ അവിടെ ഉപദേശത്തിനാണ് പ്രധാനം. ശ്രവണത്തിന്. രണ്ടാമത് വരുന്നത് കണ്ടം, യാജ്ഞവൽക്കിയ കണ്ടം, അവിടെ യുക്തിക്ക് പ്രാധാന്യം കൊടുത്തു. അവിടെ ഈ തത്വത്തെ യുക്തികളിലൂടെ ചർച്ച ചെയ്യുന്നു. യാജ്ഞവൽക്കിയ കണ്ടത്തില് ഒന്ന് രണ്ടു അധ്യായങ്ങൾ. അവസാനം വരുന്നത് ഖില കണ്ടം. ഖില എന്ന് വെച്ചാൽ ശേഷം, പരിശിഷ്ടം എന്നാണ്. അതിലെല്ലാം വരുന്നുണ്ട്, എന്നാൽ മുഖ്യമായിട്ട് ഉപാസനം. അങ്ങനെ മധുകാണ്ഡത്തിൽ രണ്ടധ്യായം, യാജ്ഞവൽക്കിയ കാണ്ഡത്തിൽ രണ്ട്, ഖിലകാണ്ഡത്തിൽ രണ്ട്, അങ്ങനെ ആറധ്യായം. ആറധ്യായം ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു. അതിന് മുമ്പോട്ടും പിന്നോട്ടുള്ള ഭാഗങ്ങൾ വിട്ടു. കാരണം അത് തത്വജ്ഞാനത്തിന് അതിന് പ്രാധാന്യമൊന്നുമില്ല എന്ന് കണ്ടിട്ടാണ്. ഇതും ബ്രാഹ്മണ ഭാഗമാണ് പറയുന്നു. ഇത് ശുക്ലചതുർവേദത്തിന്റെ വരുന്ന ബ്രാഹ്മണ ഭാഗമാണ്. അതുകൊണ്ട് ഇത് പറയുന്നത് ഈശാവാസ്യ മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണെന്ന് പറയും. ഈശാവാസ്യ മന്ത്രത്തിൽ എന്ത് കാര്യമാണോ പറഞ്ഞത് അതിന് ഈ ബ്രാഹ്മണ ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്. പൊതുവെ ബ്രാഹ്മണ ഭാഗം എല്ലാം മന്ത്രത്തിന്റെ വ്യാഖ്യാന രൂപത്തിലാണ്. ഈശാവാസ്യത്തിലെ മന്ത്രങ്ങൾ തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വിദ്യാഞ്ച അവിദ്യാഞ്ച തുടങ്ങിയ മന്ത്രങ്ങളെല്ലാം. അതുകൊണ്ട് ഇത് അതിന്റെ വ്യാഖ്യാന രൂപത്തിലാണെന്നും പറയുന്നു. ഈ ബൃഹദാരണ്യകം തന്നെ രണ്ട് ശാഖകളിലുണ്ട്. ഇവിടിപ്പം ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശുക്ലയജുർവേദത്തിലെ കാണു ശാഖയിൽപ്പെട്ട ഇതാണ്. അപ്പോൾ വേദാധ്യയനം ചെയ്തിരുന്നവർക്ക് പണ്ട് ഓരോ പരമ്പരയും വേദത്തിൻ്റെ ഓരോ ശാഖകൾ അധ്യയനം ചെയ്തിരുന്നു. കുറഞ്ഞത് അത്രയെങ്കിലും വേണം. ഇതിന് രണ്ട് ശാഖകളുണ്ടായിരുന്നു, മാധ്യന്തിന ശാഖയും കാണു ശാഖ. അതിന് ഭാഷ്യകാരൻ കാണു ശാഖ എടുത്ത് ഭാഷ്യവെച്ചു. അതുകൊണ്ട് പറയുന്നത് ഭാഷ്യകാരന്റെ ശാഖ കാണു ശാഖയായിരുന്നു എന്ന് ചിലർ പറയുന്നു. അതുകൊണ്ടാണ് അത് എടുത്തു തന്നത്. കാരണം അതിന് മുമ്പുണ്ടായിരുന്നത് ഭർത്തൃപ്രപഞ്ച എന്ന് പറയുന്ന ആചാര്യന്റെ ഭാഷ്യമാണ് ശങ്കര ഭാഷ്യത്തിൽ നിന്നും എഴുതിയിരുന്നു. ആ ഭർത്തൃപ്രപഞ്ച ആചാര്യന്റെ ആ ഭാഷ്യം മാധ്യന്തിന ശാഖയിലായിരുന്നു. പക്ഷെ ഭാഷ്യകാരൻ അതിനെ അഭിനയിക്കാൻ വേണ്ടി കാണു ശാഖയ്ക്ക് വ്യാഖ്യാനം എഴുതി. രണ്ടും പ്രധാരണീയം തന്നെ, രണ്ടിൻ്റെയും രൂപം ഒരുപോലെ തന്നെ, പക്ഷെ അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട്. തുടങ്ങുന്നിടത്ത് വ്യത്യാസമുണ്ട്. അത് ഒരു ഉപനിഷത്തിന്റെ ഭാഗങ്ങൾ വേറെ ഭാഗത്തും വരും. ഇതിന്റെ തുടക്കം ഉഷാവ അശ്വസ്യ മേധ്യസ്യ, ഇത് വലിയ വ്യത്യാസമൊന്നും കൂടാതെ തന്നെ തൈത്തിരിയ സംഹിതയിലുമുണ്ട് ഈ ഉപാസന. അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ മാധ്യന്തിന ശാഖയിലും കണ്ണു ശാഖയിലും വലിയ വ്യത്യാസമില്ലാതെ ഒരുപോലെ ആണ്. അപ്പോൾ ഭർത്തൃപ്രപഞ്ച ആചാര്യന്റെ ഭാഷ്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് അത് ഭേദാഭേദവാദം, ശങ്കരാചാര്യന്റെ അദ്വൈതവാദം. അപ്പോൾ ആ ഭേദാഭേദവാദത്തെ നിഷേധിച്ചു. അതിനുവേണ്ടി കാണു ശാഖയിൽ ഭാഷ വേണ്ടി, ശരിക്കും മാധ്യന്തര ശാഖയിലാണ് എഴുതേണ്ടിയിരുന്നത്. ഒരിടത്ത ഭാഷയത്തെ നിഷേധിക്കും, വേറെടുത്ത് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഭാഷ്യകാരൻ കാണു ശാഖ ആയിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഈ ഭർത്തൃപ്രപഞ്ചന്റെ വ്യാഖ്യാനം ഇന്നില്ല. ഭാഷ്യകാരൻ പൂർവപക്ഷം പറയുന്നുകൊണ്ടും ആനന്ദഗിരിയിലും മറ്റും അത് പരാമർശിക്കുന്നുണ്ട്. വാഴത്തികത്തിൽ അതിനെ പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് അങ്ങനെ ഒന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതെല്ലാം മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഭാഷ്യകാരന്റെ ഭാഷ്യത്തിന് പ്രധാനമായി ഒന്ന് അദ്വൈത സിദ്ധാന്തത്തെ പ്രകാശിപ്പിക്കുക, മറ്റൊന്ന് ഈ ഭർത്തൃപ്രപഞ്ച ആചാര്യന്റെ ഇതിനെ നിഷേധിക്കുക. ഇതിനെ തന്നെ ഭാഷ്യകാരം മറ്റു സ്ഥലത്ത് പറയുമ്പോൾ ശതപഥം എന്ന് പറയും. ശതപഥ ബ്രാഹ്മണം. മറ്റു പല ഭാഗങ്ങളിലും മാധ്യന്തനീയാഹ എന്ന് പറയും. ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം കണ്ണു മാധ്യന്തിനും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് മാധ്യന്തനീയാഹ എന്ന് പറയും. പൊതുവെ മറ്റ് ഭാഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതേ ശൈലി തന്നെ ഒരു ഭാഷയും ശരിയായി മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കി ഭാഷകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഭാഷയും ശൈലിയും എല്ലാം അതേ രീതിയിൽ തന്നെയാണ്. ഇത് വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് ബൃഹത് എന്ന് പേര് വന്നത്. ബൃഹത് വലുത്, ആരണ്യകം, ആരണ്യത്തിൽ അധ്യയനം ചെയ്തുകൊണ്ട് ഇതിന് ആരണ്യകം എന്ന് പേര് വന്നു. ഇത് വലുതുമാണ്. ഇതിൽ കൂടുതൽ വിഷയങ്ങൾ വരുന്നു, കൂടുതൽ ഖണ്ഡന മണ്ഡലങ്ങളെല്ലാം വരുന്നു. അപ്പൊ ചെറിയ ചെറിയ ഉപനിഷത്തുകൾക്ക് ശേഷം ഇത്രയും വലിയൊരു ഉപനിഷത്ത് എന്തിനാ? അതിന് അദ്വൈതികൾ പറയും. എന്താണ് വാദേ വാദേ ജായതേ തത്വബോധ? വാദം കൊണ്ട്, വാദം എന്ന് വെച്ചാൽ മനനം, മനനത്തിന്റെ ആവൃത്തി കൊണ്ട് തത്വബോധം ദൃഢമാകുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറിയ ഉപനിഷത്തുകളെല്ലാം വ്യാഖ്യാനിച്ചതിന് ശേഷം പിന്നീട് ഈ വലിയ ഉപനിഷത്ത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അടിസ്ഥാന തത്വങ്ങളൊരു വ്യത്യാസമില്ല. പക്ഷെ മനനത്തിന്റെ ആവൃത്തി കൊണ്ട് തത്വബോധം ദൃഢമാകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ബൃഹദാരണ്യകം പുതിയ ഉപനിഷത്താണ്. ഇതിൽ നിന്ന് പുതിയ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാം. ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പോകുമ്പോൾ പുതിയ പാഠം പഠിക്കുന്നു, അങ്ങനെ ധരിക്കുന്നു. ഭാഷ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പലതും പുതിയതായി തോന്നും, ആദ്യം കേൾക്കുന്നതായി തോന്നും. അതിന് കാരണം പഴയതൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ഇതിലെന്തെങ്കിലും പുതിയതുള്ളതുകൊണ്ടല്ല, പഴയതൊന്നും മനസ്സിലില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇതൊരു പുതിയ ഉപനിഷത്താണല്ലോ, പുതിയ കാര്യങ്ങളാണല്ലോ പറയുന്നതെന്ന് തോന്നും. ചിലർക്ക് തിരിച്ചും തോന്നും, മുമ്പ് പറഞ്ഞതുപോലെ അല്ലല്ലോ ഇപ്പൊ പറയുന്നു. അതിന് കാരണം മുമ്പ് പറഞ്ഞത് ഏകദേശം മനസ്സിലായി, ശരിക്കും മനസ്സിലായില്ല, അതുകൊണ്ട് തോന്നും അതല്ല ഇപ്പൊ പറയുന്നു. അല്ലാതെ ഇതിൽ വിശേഷിച്ചൊന്നും മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിന് ഇതിന്റെ പ്രാധാന്യം, ഇത് ബൃഹത്തായതുകൊണ്ട്, ശബ്ദം കൊണ്ട് ബൃഹത്തായതുകൊണ്ട്. നമ്മുടെ ഭാഷകാരൻ തുടങ്ങുമ്പോൾ പറയുന്നത് ഞാൻ കുറച്ച് ശബ്ദങ്ങളെ കൊണ്ടൊരു വിശദീകരണം ഇതിന് കൊടുക്കുന്നു എന്നാണ്. പക്ഷേ ഇത് കുറച്ച് ശബ്ദങ്ങളൊന്നുമില്ല, ഭാഷ വളരെ വലുതാണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പറയുന്നു ഇതിനു മുമ്പ് ഭർതൃപ്രപഞ്ച് ആചാര്യൻ എഴുതിയത് വളരെ വലുതായിരുന്നു, വലിയ വ്യാഖ്യാനമായിരുന്നു എന്നാണ്. അതിനെ അപേക്ഷിച്ച് ഭാഷകാരന്റെ വ്യാഖ്യാനം ചെറുതാണ്. പക്ഷെ അർത്ഥത്തിൽ ചെറുതൊന്നുമല്ല, ശബ്ദത്തിൽ ചെറുത്. ഇതിന്റെ പ്രാധാന്യം ഇതിന് സുരേശ്വരാചാര്യസ്വാമികൾ ശങ്കരാചാര്യരുടെ ശിഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വളരെ വിശദമായ വ്യാഖ്യാനം എഴുതി ബൃഹദാരണ്യ വാർത്തകം. അത് വളരെ വിശേഷപ്പെട്ടതാണ്. അതിനെ ആശ്രയിച്ച് ആനന്ദഗിരി ഇതിന് വ്യാഖ്യാനം എഴുതി, അതും വളരെ വിശേഷപ്പെട്ടതാണ്. ഇതിനെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇതിനൊരു ചെറിയ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ടിപ്പണി എന്ന് പറയും, ഋഷികേശ് കൈലാസാശ്രമത്തിൽ ഒരു പൂർവാചാര്യൻ. അതിതിനെ എല്ലാത്തിനേക്കാളും വിശേഷവും എൻ്റെ മുമ്പേ ഇരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രാധാന്യം അതാണ്. എവിടെയെല്ലാം സംശയങ്ങളുണ്ടോ ക്ലിഷ്ടതകളുണ്ടോ അതെല്ലാം വ്യക്തമാകുന്നു. വളരെ സൂക്ഷ്മമായ വ്യാഖ്യാനം. അങ്ങനെ ഒരു വ്യാഖ്യാനം ഇതിനെ തയ്യാറാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന വിദ്യാവാചസ്പതി എന്നാണ്. കേവലം ശബ്ദാർത്ഥജ്ഞാനം മാത്രമല്ല, പൂർണ്ണമായ ആത്മനിഷ്ഠനായിരുന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു വലിയ പണ്ഡിതനായിരുന്നു, കാശിയിലൊക്കെ അധ്യയനം ചെയ്ത ഒരു വലിയ വിദ്വാനായിരുന്നു. അദ്ദേഹവും എല്ലാം അധ്യയനമെല്ലാം കഴിഞ്ഞ് ഗുരുവിന്റെ അടുത്ത് ചെന്നു. ഇത് ബൃഹദാരണ്യകം. ഗുരുവിന്റെ അടുത്തിരുന്നു മനസ്സിലാക്കി. അതിനുശേഷമാണ് അദ്ദേഹം ഇതെഴുതുന്നത്. അത്രയും വലിയ പണ്ഡിതനായ അദ്ദേഹത്തിന് ഈ ബൃഹദാരണ്യകം ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് 13 വർഷം വേണ്ടി വന്നു. 13 വർഷം ഇതിനു വേണ്ടി തന്നെ ചെലവാക്കി. അപ്പൊ ഇതത്ര ഗഹനമാണ്. എത്രമാത്രം ഇത് വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു. കാരണം ആ 13 വർഷം എന്ന് പറയുന്നത് ഉപനിഷത്ത് ഭാഷ്യം പിന്നെ വാർത്തകം ആനന്ദഗിരി ഇതെല്ലാം ചേർത്ത് മനസ്സിലാക്കുക. ഒരുപക്ഷെ ഇതിനുള്ള മറ്റ് വ്യാഖ്യാനങ്ങൾ ഇതിൻ്റെ തന്നെ മാധ്യന്തര ശാഖയ്ക്ക് വിദ്യാരണ്യസ്വാമി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. പണ്ഡുസാഹിക്ക് ഭക്ഷ്യകാരൻ എഴുതി, മാധ്യന്തര ശാഖയ്ക്ക് വിദ്യാരണ്യസ്വാമി എഴുതി. പിന്നെ വാർത്തികൊണ്ട് വാർത്തിക സാരം എഴുതിയിട്ടുണ്ട്. വാർത്തികത്തെ സംക്ഷിപ്തിച്ച് അതിൻ്റെ ആശയങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ തന്നെ പല ഇതുണ്ട്. എല്ലാവരും അതെല്ലാം വളരെ ഗൗരവപൂർവ്വം വളരെ മനനം ചെയ്തിട്ടാണ് ഇതിന് എഴുതിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും വലിയ വിദ്വാൻമാർ പോലും ഇത്രയും സമയം ചെലവഴിച്ചവർ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പോരായ്മകൾ വരും. ബൃഹദാരണ്യ വാർത്തികം അതിന് ഭാഷ്യത്തെ അപേക്ഷിച്ച് പല വിശേഷതകളുണ്ട്. പല ഭാഗങ്ങളിലും ഭാഷ്യകാരനെ തിരുത്തുന്നുണ്ട്. ശിഷ്യനാണ് അത്. ശാസ്ത്ര മര്യാദ അനുസരിച്ച് ഗുരുവിനെ തിരുത്താൻ ശിഷ്യന് അവകാശമുണ്ട്. വെറുതെ ഒരു സൂത്രത്തിലൊന്നുമല്ല, നേരിട്ട് പറഞ്ഞിട്ട് തന്നെ എഴുതിയിരിക്കുന്നത് ശരിയല്ല, ഭാഷ ഇങ്ങനെയല്ല എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ട് തന്നെ തിരുത്തിയിട്ടുണ്ട് ശ്രീശരാചാര്യർ പല സന്ദർഭങ്ങളിലും. അതിൽ വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് ബ്രാഹ്മണ ശബ്ദം വന്ന സ്ഥലം. അവിടെ 3-ാം അധ്യായത്തിൽ എന്നാണ് എൻ്റെ ഓർമ്മ. വളരെ വലുതായതുകൊണ്ട് തന്നെ ഓർമ്മിക്കാൻ നമുക്ക് ഓർമ്മ ശക്തിയൊന്നുമില്ല. അവിടെ സന്യാസത്വം, വിധാനം, സന്യാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഭാഷകാരൻ പറഞ്ഞു, ഉറപ്പിച്ചങ്ങ് പറഞ്ഞു, ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. ആ ഇതാണ് തസ്മാത് ബ്രാഹ്മണ 3-ാം അധ്യായത്തിലാണ് പാണ്ഡിത്യ നിർവിദ്യ ബാല്യേന തിഷ്ഠാസേ എന്ന് പറയുന്ന ഭാഗം. അത് ബ്രാഹ്മണന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ക്ഷത്രിയനും വൈശ്യനും കൂടി അധികാരമുണ്ടോന്നുള്ളതാണ്. പക്ഷെ വാർത്തകാരൻ പറഞ്ഞു അത് ശരിയല്ല, ബ്രഹ്മചര്യ ദേവപ്രപ്രജ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കണം എന്ന് പറയുന്നു. അവിടെ പ്രത്യേകിച്ച് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നൊന്നും പറയുന്നില്ല. ഉപനയനം ചെയ്യുന്നതിനും വേദാധ്യയനത്തിനും ഈ 3 കൂട്ടർക്കും അന്ന് അവകാശം അംഗീകരിച്ചിരുന്നു ഭാഷ്യകാരൻ്റെയും വാർത്തകാരൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ. ശൂദ്രനെ നിഷേധിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കെ ബ്രാഹ്മണ ശബ്ദം പറയുമ്പോൾ അത് ബ്രാഹ്മണന് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല, ത്രയാണാം അവിശേഷേന സന്യാസ ശ്രീയത്തെ ശ്രുതോ വാർത്തികമാണ്. മൂന്ന് കൂട്ടർക്കും ഒരുപോലെ സന്യാസം ശ്രുതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ യുക്തി കൊണ്ട് പറയുന്നതല്ല. യഥോപലക്ഷണാർത്ഥം സ്യാത് ബ്രാഹ്മണ ഗ്രഹണം തഥാ. അതുകൊണ്ട് ശ്രുതിയിൽ മൂന്ന് കൂട്ടർക്കും സന്യാസം അംഗീകരിച്ചിരിക്കുകയും ഇവിടെ ബ്രാഹ്മണ ശബ്ദം പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ കൂടി സ്വീകരിക്കണം. ഏവം ചേത് ബ്രാഹ്മണോക്തി സ്യാത് ദ്വസ്ത വിദ്യഗൃഹീതയെ സ ബ്രാഹ്മണ ഇതി സ്പഷ്ടം ശ്രുതി രന്തേജ വക്ഷ്യതി. അത് മാത്രമല്ല, ദ്വസ്ഥാവിദ്യ, ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കേവലം ജാതി ബ്രാഹ്മണൻ എന്തിനെടുക്കണം, ഒരു വംശത്തെ എന്തിനെടുക്കണം. ദ്വസ്ഥാവിദ്യ, അവിദ്യ നശിച്ചവനെല്ലാം ബ്രാഹ്മണനാണ്. സന്യാസത്തെ സംബന്ധിച്ച് എന്താ ഇത്ര വാശി? അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ, മോഹം നശിച്ചു കഴിഞ്ഞാൽ അവൻ ബ്രാഹ്മണനാണ്, അവൻ സന്യാസിയുമാണ്. പിന്നെ ഇന്നാർക്ക് സന്യാസം, പിന്നെ ഇന്നാർക്ക് സന്യാസം പാടില്ല, ഇതെല്ലാം എന്തിനു പറയണം? സബ്രാഹ്മണ ഇതി സ്പഷ്ടം. അപ്പോ ജ്ഞാനികളായ വിദുരനെ പോലെയുള്ളവരെല്ലാം അവരുടെ വർണ്ണവും ജാതിയൊന്നും നോക്കാതെ അവരെല്ലാം ബ്രാഹ്മണരായി സ്വീകരിക്കണം. അവരെല്ലാം സന്യാസിമാരാണ്. ഇനി അല്ല സന്യാസ സംസ്കാരത്തെ കുറിച്ചാണെങ്കിൽ ബ്രാഹ്മണന് മാത്രമല്ല, ക്ഷത്രിയനും വൈശ്യനും കൂടി അധികാരമുണ്ട് എന്ന് ഭാഷ്യത്തെ നിഷേധിച്ചുകൊണ്ട് സുരേശ്വരാചാര്യർ മൂന്നാം അധ്യായത്തിൽ വാർത്തികത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സുഷുപ്തിയെ കുറിച്ച് സുരേശ്വരാചാര്യർ പറയുന്നു, വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. സുഖം അഹം അസ്വാപ്സം എന്ന കിഞ്ചിത് അവേദിഷം, ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഉണർന്നതിന് ശേഷം. ഇതൊരു സ്മൃതിയാണ്, ഓർമ്മയാണ് എന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. സുരേശ്വരാചാര്യനെ നിഷേധിക്കുന്നു. അഹം സ്വാപ്സം എന്ന കിഞ്ചിത് അവേദിഷം എന്നെല്ലാം പറയുന്നത് ഒരു ഓർമ്മയല്ല, ഇത് അനുഭവം തന്നെയാണ്. ഇപ്പോൾ ജാഗ്രതയിലെ അനുഭവം തന്നെയാണ്, അല്ലാതെ അവിടെ അനുഭവിച്ചു, അവിടെ അജ്ഞാനത്തെ അനുഭവിച്ചു പിന്നെ അതിനെ സ്മരിക്കുന്നു എന്നെല്ലാം പറയുന്നത് ശരിയല്ല. ഇതിപ്പോൾ ജാഗ്രതയിൽ നമ്മൾ പലതും പൂർവ്വകാലത്തെ ഇപ്പോൾ സ്മരിക്കുന്നു, അതുപോലെയുള്ള സ്മരണ അല്ല ഇത്. കാലദേശങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ സ്ഥലത്ത് കുറിച്ച് എന്തിനെ ആശ്രയിച്ച് സ്മരിക്കാൻ പറ്റും? അതുകൊണ്ട് അവിടെയും ഇവിടെയും കേവലമായ ആ ചൈതന്യം, ആ ചൈതന്യത്തിൽ ഉള്ള അനുഭവം തന്നെയാണത്. അത് പൂർവ്വകാല സംബന്ധിയായി പറയുന്നേ ഉള്ളൂ, അല്ലാതെ ഒരു സ്മരണയല്ല. ഇങ്ങനെ പറയുന്നു. പിന്നീട് അദ്വൈതത്തിൽ വരുന്ന ആഭാസവാദം, അവച്ഛേദവാദം, പ്രതിബിംബവാദം എന്നെല്ലാം പറയുന്നതിന് സുരേശ്വരാചാര്യ സ്വാമികൾ സ്വീകരിച്ചിരിക്കുന്ന ആഭാസവാദം അതുകൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ സാങ്കേതികമായ ചർച്ചകളാണ്. ന സുഷുപ്ത വിജ്ഞാനം നജ്ഞാശിഷം വിധി സ്മൃതി വാർത്തകം പറയുന്നതാണ്. സുഷുപ്തിയിലുള്ള അറിവ് നജ്ഞാശിഷം ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് ന സ്മൃതി, അത് സ്മൃതിയല്ല. നമ്മളങ്ങനെയാണ് സാധാരണ ധരിച്ചിരിക്കുന്നത്. കാലാദി അവ്യവധാനത്വ, അവിടെ കാലാദികളുടെ വ്യവധാനമില്ല. അവിടെ കാലമുണ്ട്, ദേശമുണ്ട്. കാലദേശങ്ങളില്ലാതെ എങ്ങനെ ഒരനുഭവത്തെ സ്മരിക്കാൻ പറ്റും? ആത്മസ്ഥം അതീത, അത് ആത്മനിഷ്ഠമാണ്, അത് ആത്മാവിന്റെ പ്രകാശമാണ്. അതീത ഭാഗം, അത് പൂർവ്വകാലത്തിലെ അനുഭവത്തിന്റെ സ്മരണയല്ല. ഇതൊക്കെ അദ്വൈതത്തിലെ വിശേഷപ്പെട്ട ആശയങ്ങളാണ്. ബ്രാഹ്മണ ക്ഷത്രിയോ വാപി വൈശ്യോ വാ പ്രവർജയത് ഗൃഹാത്. ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ പ്രവർജനം ആകാം. ത്രയാണാമേ വർണ്ണാനാം അമീ ചത്വാര ആശ്രമാഹ. ഈ മൂന്ന് പേർക്കും ഈ നാലാമത്തെ ആശ്രമം സ്വീകാര്യമാണ്. അതുകൊണ്ട് ത്രയാണാം അവിശേഷേണ സന്യാസ ശ്രീയതേ ശ്രുതു. ശ്രുതിയിൽ ഈ മൂന്ന് കൂട്ടർക്കും സന്യാസം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യഥോ ഉപലക്ഷണാർത്ഥം സ്യാത് ബ്രാഹ്മണ ഗ്രഹണം തഥാ. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് ഉപലക്ഷണമായിട്ടാണ് മറ്റുള്ളവരെ സ്വീകരിക്കണം. സർവാധികാര വിച്ഛേദി വിജ്ഞാനം ചെയ്ത് ഉപേയതേ കുതോ അധികാര നിയമോ വിധാനെ ക്രിയതേ ബലാത്. ഇവിടെ ആചാര്യനെ ഖണ്ഡിക്കുകയാണ്. ബ്രാഹ്മണനെ സന്യാസം പാടുള്ളൂ എന്തിനു പറഞ്ഞു? വ്യക്തമായ ഖണ്ഡനമാണ്. ആ പറഞ്ഞ ശരിയല്ല. അതിനെന്താ വ്യക്തി പറയുന്നത്? സർവാധികാര വിച്ഛേദി വിജ്ഞാനം ചെയ്ത് ഉപേയതേ. എല്ലാ അധികാരങ്ങളെയും നശിപ്പിക്കുന്ന വിജ്ഞാനം പ്രാപ്തമാകുമ്പോൾ കുതോ അധികാര നിയമോ, ഇന്നതിന് ഇന്നതിന് അധികാരി എന്നെല്ലാം എന്തിനാ നിയമം പറയുന്നു? വിധാനെ ക്രിയതേ പല ഹഠാ മനഃപൂർവം. അങ്ങനെ ഒരു അധികാരത്തെ പിന്നെ നിർണ്ണയിക്കാൻ പോകുന്ന എന്തിനു? സന്യാസത്തിന് ഇന്നാരധികാരി ഇന്നാരധികാരിയല്ല എന്നൊക്കെ പറയുന്നു എന്നിങ്ങനെയെല്ലാം പറഞ്ഞു. ഇതുപോലെ പല സന്ദർഭങ്ങളുണ്ട്. ഗുരുവിനെ ഖണ്ഡിക്കുന്ന ഭാഷ്യമാണ്. എന്നുവെച്ചാൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയുന്നതിന് വായി പൊത്തിപ്പിടിക്കേണ്ട കാര്യമില്ല. ശരിയെന്ന് പറയുന്നത് അതിന് രാഗദ്വേഷമില്ല. ഗുരു നിന്ദയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് തനിക്ക് വ്യക്തമായി ബോധിക്കുന്ന കാര്യം അത് പറയാം. അതിൽ ഗുരുവിനും ശിഷ്യനോട് ഈർഷ്യുണ്ടാകത്തില്ല, ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഗുരുവിനെ ഉൾക്കൊണ്ടിട്ടാണല്ലോ അവിടെ ശിഷ്യൻ കുറച്ചുകൂടി മുമ്പോട്ട് ശാസ്ത്രമാർഗത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഗുരുവിന് ശിഷ്യനോട് ഈർഷ്യം തോന്നിയിട്ടില്ല. ചില ഞാൻ പറഞ്ഞതിനപ്പുറം പറഞ്ഞു അങ്ങനെ തോന്നിയിട്ടില്ല. ശിഷ്യനും ഗുരുവിനോടുള്ള വിദ്വേഷം കൊണ്ടല്ല അത് പറയുന്നത്. തത്വചിന്തയിൽ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിൽ വ്യാഖ്യാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വാർത്തികത്തിൻ്റെ പ്രാധാന്യം. ആ വാർത്തികത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആനന്ദഗിരി ഇതിന് വിശദീകരണം കൊടുത്തത്. അതിന് ഭാഷ്യം തുടങ്ങുമ്പോൾ ആദ്യം സംബന്ധ ഭാഷ്യമാണ്, സംബന്ധ വാർത്തികമാണ്. ഭാഷ്യം നമുക്ക് മറ്റ് ഉപനിഷത്ത് ഭാഷ്യങ്ങളെ പോലെ തന്നെ മനസ്സിലാക്കി പോകുന്നതിന് പ്രയാസമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ തർക്കങ്ങൾ വരും. അവിടെ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും, യുക്തി ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ വാർത്തികം അങ്ങനെയല്ല. വാർത്തികത്തിൽ മീമാംസകരെ ഖണ്ഡിക്കുന്നു. മീമാംസയിൽ ശരിയായ അപൂർവ മീമാംസ അറിവില്ലാത്ത ഒരാളാണ് ഈ വാർത്തികം വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ആ ശൈലിയിലാണ്. കാരണം അതുകൊണ്ടാണ് പറയുന്നത് മണ്ഡന മിശ്രനാണ്, പിന്നീട് സുരേശ്വരാചാര്യനാണ്. അപ്പൊ സുരേശ്വരാചാര്യൻ മണ്ഡന മിശ്രനെ ഖണ്ഡിക്കുന്നു എന്നൊരു പലരും എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. കാരണം അത് വളരെ സങ്കീർണമാണ്. മീമാംസയിൽ ഇത് വാർത്തികം പരീക്ഷയ്ക്ക് സിലബസിനുണ്ട്, എം എ പരീക്ഷ സംബന്ധ വാർത്തിക 1000-ൽ 100 ശ്ലോകങ്ങളുണ്ട്. ഇതൊരിക്കൽ പഠിപ്പിക്കേണ്ടി വന്നു. ഒരു വർഷം ഇതിനുവേണ്ടി ചെലവാക്കി. 1000-ലധികം ശ്ലോകം ആനന്ദഗിരി വ്യാഖ്യാനത്തോടുകൂടി പഠിപ്പിക്കാൻ. പക്ഷെ കേട്ടുകൊണ്ടിരുന്ന ഒരാളും ഒരക്ഷരം മനസ്സിലായില്ല. പക്ഷെ എല്ലാവരും നല്ല മാർക്ക് വാങ്ങി പാസ്സായി. ഒരാൾക്ക് ഫസ്റ്റ് റാങ്കും ഉണ്ടായിരുന്നു. അത് നമ്മുടെ പരീക്ഷയുടെയും മറ്റും വിശേഷത. പക്ഷെ ആർക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത് പഠിപ്പിച്ചാലും മനസ്സിലായി, പഠിച്ചവർക്കും മനസ്സിലായി. കാരണം എന്തെന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെ ശൈലി വാർത്തകത്തിൻ്റെ. വളരെ സങ്കീർണമാണ് ഈ പൂർവ്വമീമാംസ എന്ന് പറയുന്നത്. അതിൻ്റെ യുക്തികൾ ഇതൊക്കെ മനസ്സിലാക്കുക. അതുമാത്രമല്ല വളരെ വിരസമായൊരു വിഷയമാണ്. ഇത്രയും വിരസമായ വേറൊരു വിഷയമേ ഇല്ല ഈ ദർശനങ്ങൾ പൂർവ്വമീമാംസ പോലെ. അതിൽ പിന്നെ തർക്കവും വിതർക്കവും എല്ലാം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസം. ഇപ്പോൾ പല ഭാഗങ്ങളിലും അങ്ങനെ വരുന്നിടത്ത് സുരേശ്വരാചാര്യര് അവരെ നിഷേധിക്കുന്നതിന് വേണ്ടി, ഒരുപക്ഷെ അദ്ദേഹം ഒരു കർമ്മകാണ്ഡി ആയിരുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ശൈലിയാണ്. അതിൻ്റെ രീതി ഇവിടെ ഭാഷ്യം മധുകാന്ഡത്തില് ഇവിടെ എഴുതിയിട്ടുള്ള മധുകാന്ഡ പ്രഥമാധ്യായി. വാസ്തവത്തിൽ പ്രഥമാധ്യായം എന്ന് പറഞ്ഞു. ഇത് മധുകാന്ഡത്തിലെ ചതുർത്ഥാധ്യായമാണ്. ചില പുസ്തകങ്ങളിൽ ചതുർത്ഥാധ്യായം എന്ന് എഴുതുന്നു. ആ ബ്രാഹ്മണക്രമം അനുസരിച്ച് ഇത് ചതുർത്ഥാധ്യായമാണ്. പക്ഷെ ഭാഷ്യകാരൻ ഇവിടെ മുതൽ ഇതിനെ ഉപനിഷത്തായി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ പ്രഥമാധ്യായം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 6 അധ്യായം. ഭാഷകാരൻ പറയും ഷഡധ്യായി എന്ന് പറയും. അപ്പോൾ ഒരു അധ്യായത്തിലെ ആദ്യത്തെ ഒരു കാണ്ഡത്തിൽ 3 കാണ്ഡങ്ങളാണ്. ഒരു കാണ്ഡത്തിലെ ആദ്യത്തെ 2 അധ്യായത്തെ മാറ്റി നിർത്തിയിട്ട് വ്യാഖ്യാനിച്ചു. 3-ാമത്തെ അധ്യായത്തിന് 1-ാം അധ്യായം എന്ന് കരുതി വ്യാഖ്യാനിച്ചു. അപ്പോൾ അത് പറയുന്നു ഭാഷകാരനോട് സ്വീകരിച്ചിരുന്ന അർത്ഥക്രമം പാഠക്രമമാണ്. പാഠക്രമം അനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണോ പഠിക്കുന്നത് അതിനനുസരിച്ചാണ് അധ്യായ സംഖ്യ വരുന്നത്. അതിന് പ്രാധാന്യം കൊടുത്ത് കർമ്മത്തെക്കുറിച്ച് ഭാഷകാരം വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇതിൽ ഉദാഹരണ ഉപനിഷത്തിൽ ഒരു കാലം ഒരു കാര്യം സമ്മർദ്ദിക്കുന്നു. ഈ പൂർവകാന്ഡം മുഴുവനും ആരാ ഉപകാരകം? മീമാംസകരുടെ ഭാഷയിൽ പറഞ്ഞാൽ തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്നതാണ് എന്ന് ഭാഷകാരെ സമർത്ഥിക്കുന്നുണ്ട്. വേദം മുഖ്യമായി 2 ഒന്ന് കർമ്മകാന്ഡം, മറ്റൊന്ന് ജ്ഞാനകാന്ഡം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപാസനാകാന്ഡം മിശ്രമായി വരുന്നത്. ചില ഭാഗത്ത് കർമ്മകാന്ഡത്തോടുകൂടി ചേർന്ന് വരും, ചില ഭാഗത്ത് സ്വതന്ത്രമായി വരും, ചില ഭാഗത്ത് ജ്ഞാനകാന്ഡത്തോട് ചേർന്ന് വരും. ജ്ഞാനത്തിനിടയ്ക്ക് തന്നെ ഉപാസനകൾ വരും. അതിൽ കർമ്മകാന്ഡത്തെ ഈ ജ്ഞാനത്തിന് ഉപകരിക്കുന്നതായിട്ട് ഭാഷകാരം പറയുന്നു. നേരിട്ടുള്ള പരമ്പരയായിട്ട് ഗീതയിലും മറ്റും മനസ്സിലാക്കിയതുപോലെ അതിൽ വിടേണ്ടതിനെയൊക്കെ വിട്ട് ബാക്കിയുള്ളത് നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഈശ്വരാരാധന രൂപത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ചിത്തശുദ്ധിക്ക് ഉപകരിക്കും. അങ്ങനെ ഉത്തരകാന്ഡത്തിലൂടെ അത് ജ്ഞാനത്തിന് ഉപകരിക്കും. ഇതെല്ലാം വേദത്തെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ്, ശ്രുതിയെ മുൻനിർത്തിയുള്ളത്. അല്ലാതെ സ്വതന്ത്രമായ ചർച്ചകൾ ഭാഷകാരൻ പറയുമ്പോഴും സ്വതന്ത്രമായി ഒരക്ഷരം പറയില്ല. വേദത്തിൽ എങ്ങനെ പറയുന്നു, വേദപ്രാമാണ്യം എന്താണ്? ഇനി ആശയം ഒരു പക്ഷേ തന്റെ സ്വന്തമായി പക്ഷെ അതിന് വേദത്തോട് ബന്ധപ്പെടുത്തിയേ പറയും, തൻ്റെതായി പറയും. അതുകൊണ്ട് കർമ്മ കണ്ടത്തെ തത്വജ്ഞാനത്തിന് പരമ്പരയാ ഉപകരിക്കുന്നതാണ് എന്ന് സമർത്ഥിച്ചിട്ടും കർമ്മകാണ്ഡത്തെ വ്യാഖ്യാനിച്ചില്ല. അതെല്ലാം അങ്ങോട്ട് ഉപാസനാഭാഗം മുതൽ ഇവിടെയും തുടങ്ങുന്നത് അശ്വമേധത്തിൽ അശ്വം. അശ്വത്തിന്റെ അവയവങ്ങളെ വിരാട് അവയവങ്ങളായിട്ട് ഉപാസിക്കുകയാണ്, ധ്യാനിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വിരാട് രൂപപ്രാപ്തി അല്ലെങ്കിൽ ഹിരണ്യഗർഭപ്രാപ്തി, അതൊക്കെയാണ് അതിന്റെ ഫലമായി പറയുന്നത്. അതും ഭാഷകാരം പറയും അശ്വമേധത്തിന് എല്ലാവർക്കും അധികാരമില്ലാന്ന് പറയും. അശ്വമേധത്തിന് ക്ഷത്രിയന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയും. കർമ്മ കണ്ടത്ത് ബ്രാഹ്മണനും വൈശ്യനും അധികാരമില്ല. സ്ത്രീശൂദ്രന്മാരുടെ കാര്യം ഇങ്ങനെ പറയുന്നില്ല. അപ്പോ അതെന്തുകൊണ്ട്? കാരണം ഈ അശ്വമേധം ഒരുപാട് ചെലവുള്ള കാര്യമാണ്. അത് ചക്രവർത്തിമാർക്ക് ചെയ്യാൻ കഴിയത്തുള്ളു. ഒരുപാട് ധനം സമ്പാദിക്കണം, പിന്നെ അത് ചെലവഴിക്കണം. കൂടുതലും ചെലവഴിക്കുന്നത് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടാണ്. ദക്ഷിണ കൊടുക്കുന്ന ജോലി ബ്രാഹ്മണനും വാങ്ങുന്ന ജോലി അല്ല ക്ഷത്രിയനും വാങ്ങുന്ന ജോലി ബ്രാഹ്മണനുമാണ്. അപ്പൊ അശ്വമേധം പോലെയുള്ള കർമ്മങ്ങൾ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയത്തില്ല, സമ്പത്തില്ലാത്തതുകൊണ്ടാണ്. അത്രയും സമ്പത്ത് സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റു രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് സമ്പത്ത് കൊണ്ടുവന്നു ഇത് നടത്താൻ മറ്റുള്ളവർക്ക് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് അതിന് അധികാരമില്ലാത്തവർക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ട ഉപാസന. എങ്ങനെ? അശ്വ അവയവങ്ങളെ വിരാട് രൂപത്തിൽ, പ്രപഞ്ചരൂപത്തിൽ, വിരാട് പുരുഷൻ പ്രപഞ്ച പുരുഷ രൂപത്തിൽ, അത് അടുത്ത് വിശദീകരിക്കുക. അങ്ങനെ ഉപാസിക്കുക, അതിൻ്റെ ഫലമായി ഹിരണ്യഗർഭപ്രാപ്തി അതെല്ലാം പറയുന്നു. ഇതും മുമ്പ് പറഞ്ഞ പ്രവർഗീയം എന്ന് പറയുന്ന കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മുമ്പ് വരുന്ന ജ്യോതിഷ്ഠോമം പോലെയുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതായി. കർമ്മം, ഉപാസന, ജ്ഞാനം എന്നിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയാൽ ഇത് എന്താണ്? ഉഷാവ അശ്വസ്യ മേധ്യസ്യ ശിരസ്, മേധ്യമായ അശ്വത്തിന്റെ ശിരസ്സാണ് ഈ ഉഷസ്, പ്രഭാതം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് അശ്വം, മറ്റൊന്ന് ഈ വിരാട് പ്രപഞ്ചം. അപ്പോൾ അശ്വത്തിന്റെ ശിരസ് അത് ഈ ഉഷസ്സാണ്, ഈ വിരാട് പുരുഷന്റെ പ്രഭാതമാണ് എന്ന് പറയുമ്പോൾ ഉഷസ്സിന് ഭാഷകാരം പ്രത്യേക വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രഭാതം എന്ന് പറഞ്ഞേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ അത് അശ്വമേധ യാഗം ചെയ്തവന്, അല്ലെങ്കിൽ വേദാധ്യയനം ചെയ്തവൻ, അതിനധികാരമുണ്ടെങ്കിലും അല്ലെങ്കിൽ അധികാരമില്ലാത്ത ബ്രാഹ്മണ വൈശ്യനും അത് ചെയ്യുന്ന ക്ഷത്രിയനും വേദാധ്യയനം ചെയ്തിട്ടുള്ളവനെ അത് മനസ്സിലാവും എന്തായി പറയുന്നു. അല്ലെങ്കിൽ അശ്വത്തെക്കുറിച്ച് അങ്ങനെ മനസ്സിലാവും, എന്തിനുണ്ട് അശ്വത്ത് പറയണം? അശ്വമേധത്തിലെ പ്രധാനമായ ഒരു ബലിമൃഗമാണ് അശ്വം. അപ്പോൾ അത് ആ വൈദിക പശ്ചാത്തലത്തിൽ നിന്നേ മനസ്സിലാകത്തുള്ളൂ. മുമ്പ് അശ്വത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ അശ്വമേധത്തെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ അശ്വത്തിലുള്ള പ്രപഞ്ചഭാവനയെക്കുറിച്ച് പറയുന്നു. അത് ഈ വേദ അധ്യയനം ചെയ്തവനെ മനസ്സിലാവും. ഇവിടെ അത് ചെയ്യാൻ പറയുന്നില്ല, അശ്വമേധം ചെയ്യാൻ പറയുന്നില്ല. ഇത് കർമ്മവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതിനെ സ്വതന്ത്ര ഉപാസനയായിട്ടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? ആ കർമ്മത്തിന് അധികാരമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഇത് ബ്രാഹ്മണന് വേണ്ടിയിട്ടാണ്. ഇത് ആ തരത്തിൽ ഭാവന ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉപാസന എന്ന് പറയുന്നത് ഈ മന്ത്രങ്ങളെ അർത്ഥബോധത്തോടുകൂടി ആവർത്തിക്കുന്നതാണ്. അർത്ഥബോധത്തോടുകൂടി ചെയ്യാം, അതിന് കേവല ജപം എന്ന് പറയും. ആവർത്തിക്കുക, അർത്ഥം അർത്ഥബോധത്തോടുകൂടി വേദം ഗ്രഹിക്കണമെന്നാണ് നിയമം. പക്ഷെ അവിടെ അർത്ഥത്തിന് വിശേഷിച്ച് പ്രാധാന്യം കൊടുക്കുക, അതേ ശബ്ദത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ അതിന് ചേർക്കും. മറിച്ചാണെങ്കിൽ ധ്യാനം അല്ലെങ്കിൽ ഉപാസന, ധ്യാനം ഒന്ന് തന്നെ. അപ്പോൾ അവിടെ ശബ്ദത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്ന, അർത്ഥത്തിനാണ്. അപ്പോൾ മാനസിക ഭാവന എന്താ, അതിൻ്റെ ഫലം പറയുന്നു. ഹിരണ്യഗർഭ പ്രാപ്തി ഇത് ആ വേദ പശ്ചാത്തലം മനസ്സിലാക്കി ഒരാൾക്കേ മനസ്സിലാവും. അതും ഇതുമായിട്ട് എന്താ ബന്ധം, ഇതെന്തിനതിന് ശേഷം പറഞ്ഞു, ഉപാസന എന്ന് പറയുന്നത് എന്താണ്, അതുകൊണ്ട് എന്താ ഫലം. ഇത് കർമ്മകാണ്ഡമാണ്, ഇത് ഉപാസനയാണ്, ഇത് ഞാൻ ഇക്കാര്യത്തിൽ വേദഭാഷ്യകാരന്മാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ജ്ഞാനം എന്താണ്, അത് ഭേദമാണോ അഭേദമാണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം വരാം. പക്ഷെ കർമ്മം കർമ്മമാണ്, ഉപാസന ഉപാസനയാണ്, ഇത്തരം കാര്യങ്ങളിൽ ഈ വൈദികന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിൻ്റെ സ്വരൂപത്തിനും മറ്റും അഭിപ്രായ വ്യത്യാസമില്ല. പൊതുവേ കർമ്മകാണ്ഡത്തിൽ ഭാട്ടമതം, കുമാരമതം, മിശ്രമതം ഇങ്ങനെയൊക്കെയുള്ള പല അതിൻ്റെ സങ്കീർണതകളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും അശ്വമേധം അശ്വമേധം തന്നെ, ജ്യോതിഷ്ഠോമം ജ്യോതിഷ്ഠോമം തന്നെ, ഇവിടെയൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതിൻ്റെ ചില രീതികളിൽ എങ്ങനെയാ കർമ്മം ഫലത്തെ കൊടുക്കുന്നു തുടങ്ങിയ ചർച്ചകളിലൊക്കെ ഇവരിലെല്ലാം അവരവരുടേതായ അഭിപ്രായം, ഇവിടെയൊക്കെ ഗുരുവി ശിഷ്യനും തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസം. അപ്പൊ പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേരും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസം വരും. പക്ഷെ അതിൻ്റെ ഒരു പൊതു സ്വഭാവത്തിന് മാറ്റമില്ല. കർമ്മകാണ്ഡം കർമ്മത്തെക്കുറിച്ച് പറയുന്നു, ഉപാസനാകാണ്ഡത്തിൽ ഉപാസനകളെക്കുറിച്ച് പറയുന്നു, ഇവരുടെ ഭാഗത്ത് കേവലമായ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഈ രീതിയിൽ വേദത്തിൻ്റെ അർത്ഥത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന ഇത് യുഷാവ് അശ്വസ്യമേധ്യശിര എന്നൊക്കെ പറയുന്നത് ഇതൊരു ഉപാസനയാണ് വൈദിക ഇതനുസരിച്ച്. അപ്പോൾ ആ ഉപാസന ഇന്നതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിന് പലരും വളരെ വിസ്തൃതമായ വ്യാഖ്യാനങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് വിഡ്ഢികൾ അമ്പരക്കുന്നുണ്ടോ, ഇതെന്താ എഴുതിയിരിക്കുന്നത്? നമ്മുടെ വേദത്തിൽ ലോകത്തുള്ള സകല സയൻസും ഉണ്ടല്ലോ, കമ്പ്യൂട്ടറുണ്ട്, മൊബൈൽ ഫോണുണ്ട്, എല്ലാം ഇതിനകത്തുണ്ടല്ലോ, വേദം മഹത്താണ് എന്ന് പറഞ്ഞ് ഇതിനെ സ്തുതിക്കുന്നവരുണ്ട്. അപ്പം അത് വായിച്ചിട്ട് വരണ്ടു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. അതിലെഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഭൗതിക ശാസ്ത്രവും ഇന്നത്തെ മനഃശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും അതൊക്കെ അറിയേണ്ടതും പഠിക്കേണ്ടതും കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന് വേദമായിട്ട് ഒരു ബന്ധമുണ്ട്. ഓരോരുത്തരും അവരവരുടെ അറിവിനവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ആ അറിവിനോട് താല്പര്യമുള്ളവർക്ക് അതൊക്കെ വായിക്കാം. കാലോചിതമായ അറിവുകൾ നേടുന്നത് നല്ലതാണ്, അതിന് പ്രയോജനമുള്ളതാണ്. പക്ഷെ ഇതിനെ വേദവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ അറിവുകൊണ്ട് മോക്ഷം ഉണ്ടാകില്ലെന്നോ അതൊന്നും പറയുന്നില്ല, മോക്ഷം ഉണ്ടാകാം. പക്ഷെ വേദത്തിന് അതുമായിട്ടൊന്നും ബന്ധമില്ല. പറയുന്നത് വേദത്തിൽ ഇതാണ് കർമ്മം ഉപാസന ഞാൻ. എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം, കാരണം ഈ വേദം നമ്മളാരും ഉണ്ടാക്കിയില്ല. വളരെ പ്രാചീനമായ കാലം മുതൽ ഇത് വരുന്നതാണ്. അന്നു മുതൽ ഇതിന് വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലെല്ലാം അവര് കർമ്മത്തെ കർമ്മമായും ഉപാസന ഉപാസനയായും തത്വജ്ഞാനത്തെ ജ്ഞാനമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ അവിടെ ഈ പറയുന്ന കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് അതൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പറയുന്നവർ വിചാരിക്കുന്നത് അതുകൊണ്ട് വേദത്തെ മഹത്വപ്പെടുത്താവുന്ന വേദത്തിന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലിക പ്രസക്തി ഉണ്ടാകും, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വേണമെന്നാണ്. അതിൽ യാതൊരു സാങ്കത്യവും കാണുന്നില്ല. പിന്നെ അവരുടെ അറിവിനെ ബഹുമാനിക്കണം, കാരണം അറിവുള്ളവരാ അതൊക്കെ എഴുതിയിരിക്കുന്നു. അവരുടെ വൈദികമായ അറിവിനെ കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അത് ഞാനിപ്പോ ഇവിടെ പറയുന്നത്, നമ്മൾ ഇതിനെ ചർച്ച ചെയ്യുമ്പം ഇതൊക്കെ വായിക്കുന്നവരാണ് അവർ വിചാരിക്കും മറ്റേ സ്വാമി പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ, അതൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ എന്ന് സംശയിക്കും. ഇതിങ്ങനെയാണല്ലോ പറയുന്നത്, മറ്റേ അങ്ങനെയാണല്ലോ പറയുന്നത് എന്നൊക്കെ സംശയിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറഞ്ഞത്, അതൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ച് ഭാഷ്യകാരൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ വാർത്തകാരൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു വ്യാഖ്യാതാക്കൾ എന്ത് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ചർച്ച. മറ്റുള്ളത് പറയാനുള്ള അറിവുമില്ല, അറിഞ്ഞാലേ പറയാൻ പറ്റും. മൊബൈൽ ഫോണിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും ഒന്നും അധികം പഠിച്ചിട്ടില്ല, കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇത് മാത്രമേ പ്രതീക്ഷിക്കൂ, മറ്റ് ആധുനിക ശാസ്ത്രങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ ഭാഷ്യകാരം തുടങ്ങുന്നു, അതിന് സംബന്ധ ഭാഷ്യം എന്ന് പറയുന്നു. എങ്ങനെ? ആദ്യം ഇവിടെ ഒരു മംഗളാചരണം പോലെയാണ്. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യ സമ്പ്രദായ കർത്തൃഭ്യോ വംശേഷിഭ്യോ നമോ ഗുരുഭ്യ. ബ്രഹ്മാദിഭ്യോ, ഏത് ഉപനിഷത്തുകളിൽ പല ഭാഗത്തും ഈ ബ്രഹ്മ അല്ലെങ്കിൽ പ്രജാപതി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ, ഇത് ബ്രഹ്മവിദ്യാ സമ്പ്രദായ, അതിൽ പല ഋഷിമാരുമുണ്ട്. അതാണ് വംശേഷിഭ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആചാര്യ പരമ്പര. നമോ ഗുരുഭ്യ, ഗുരുക്കന്മാരെ നമസ്കരിച്ചുകൊണ്ട്, ഗുരുപരമ്പരയെ നമിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ഗുരു ഉണ്ടായിരുന്നു, അതിന് മറ്റൊരു ഗുരു ഉണ്ടായിരുന്നു, ഗോവിന്ദപാദർ, ഗോഡപാദർ, ഇങ്ങനെയൊക്കെ പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു ഗുരുവല്ല വിദ്യക്ക്, ഈ വിദ്യ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ എന്ന് പറയാൻ പറ്റും. ഇത് ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങിയതാണ്. ബ്രഹ്മാവാണോ ആദ്യ ഗുരു? അതും പോയി, അത് കൽപ്പാദിയിൽ ഒരാളെ കൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പൂർവകൽപ്പങ്ങളിലും ഈ വിദ്യ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊരു പരമ്പരയിലൂടെ വന്നതാണ്. പ്രത്യേകിച്ച് ഒരാളിനെ ഇതിൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ ആ പരമ്പര പലതായി പിരിഞ്ഞു പോകുന്നു. അത് മനുഷ്യൻ പല സ്വഭാവം, പല വാസന സംസ്കാരമുള്ളതായതുകൊണ്ട് ആ പരമ്പരകൾ പലതായി പിരിയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിനൊരു പരമ്പരയുണ്ട്. ഇവിടെ തന്നെ പറയുന്നതാണ് ബ്രഹ്മാവ് അല്ലെങ്കിൽ പ്രജാപതി ദാ എന്ന് പറഞ്ഞപ്പം കേട്ട പലരും പല അർത്ഥത്തെ ധരിച്ചു. മുമ്പ് ചാന്ദോക്യത്തിനും അസുരനും ദേവനും പലതരത്തിൽ ധരിച്ചു. പലതരത്തിൽ പലതരത്തിൽ ധരിക്കാനാണെന്നുണ്ടെങ്കിൽ ഉപദേശം ഒരു തരത്തിലായാലും പലതരത്തിൽ പിരിഞ്ഞു പോകും, അത് സ്വാഭാവികമാണ്. ഏതായാലും അവിടെ പരമ്പരയുണ്ട്, വംശകശി പരമ്പരയുണ്ട്. അവരെ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഷകാരനോടെ തുടങ്ങുന്നത്. പറയുന്നു, ഉഷാവാശ്വസൈത്യവമദ്യ വാജസ്നേഹി ബ്രാഹ്മണോപനിഷത്ത്. ശതപഥ ബ്രാഹ്മണം എന്ന് പറയും, അതാണ് വളരെ ശതം പഥം അധ്യായം ഉള്ളതുകൊണ്ട് ഇതിന് ശതപഥ ബ്രാഹ്മണം എന്ന് പറയും. വാജസ്നേഹി ബ്രാഹ്മണം എന്ന് പറയും. കണ്ണു സംഹിത എന്ന് ചിലടത്ത് പറയും, പല പേരിൽ പറയും ഈ ബ്രാഹ്മണ ഭാഗത്തെ. ഇത് ഉപനിഷത്ത് എന്നിവിടെ പ്രത്യേകം പറയുന്നു. അത് പറയാൻ കാരണം മുമ്പ് വന്ന രണ്ട് അധ്യായങ്ങളെയും അത് കാണ്ഡത്തിലെ രണ്ട് അധ്യായങ്ങളെയും ഭാഷകാരും ഉപനിഷത്തായി ഗണിക്കുന്നില്ല. കർമ്മത്തെക്കുറിച്ചുള്ള ചർച്ച ആയിരുന്നു. തസ്യ എം അല്പഗ്രന്ഥാവർത്തിലാരഭ്യതേ. ഈ ഉപനിഷത്തിന് ഞാൻ അല്പ അക്ഷരങ്ങളുള്ള ഗ്രന്ഥം എന്ന് വെച്ചാൽ അക്ഷരം, അല്പഗ്രന്ഥാവർത്തി അല്പാക്ഷരങ്ങളുള്ള ഒരു വ്യാഖ്യാനം, ഭാഷയൊന്നും പറയുന്നില്ല, ശബ്ദമൊന്നും പറയുന്നില്ല. വൃത്തി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ലഘു വ്യാഖ്യാനം എന്നാണ്. ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗഹനമായ ചിന്ത എന്നാണ് പൊതുവെ പറയുന്നത്. ഭാഷകാരൻ സ്വയം അങ്ങനെയൊന്നും അവകാശപ്പെടുന്നു. ഒന്നും ഒരു കാര്യവും തത്വജ്ഞാനം പോലും സ്വയം അവകാശപ്പെട്ടിട്ടില്ലാത്ത ആളാണ് ഭാഷകാരൻ. അതും പറയുന്നില്ല. അവരുടെ തന്റെ ഭാഷ ഒരു ഭാഷ്യമാണെന്നും പറയുന്നില്ല. അങ്ങനെ ഒരു അഭിമാനവും ഒരു ലഘു വ്യാഖ്യാനം എന്ന് പറയുന്നു. അങ്ങനെ പറയാൻ കാരണം ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഭർതൃപ്രപഞ്ചൻ എന്ന് പറയുന്ന ഭാഷ്യകാരൻ അദ്ദേഹമാണ് വൃത്തികാരൻ എന്നും പറയുന്നത്. അതായത് ജ്ഞാനകർമ്മ സമുച്ചയം പലയിടത്തും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ ആളാണ് ഭർതൃപ്രപഞ്ചൻ എന്ന് പറയുന്നത്. അതിലൊക്കെ ഊഹങ്ങളാണ്, അപ്ര വ്യത്യാസങ്ങളുമുണ്ട്. അദ്ദേഹം മാധ്യന്ദ്രൻ ശാഖയ്ക്ക് എഴുതിയത് വളരെ ബൃഹത്തായ ഭാഷ്യമായിരുന്നു. അതിനെ അപേക്ഷിച്ചാണ് പറയുന്നത് ഞാൻ കുറച്ച് ശബ്ദങ്ങളെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. സംസാര വ്യാവൃത്സുഭ്യ, ഈ സംസാരത്തിൽ നിന്നും ആർക്കാണോ വിടുതൽ ആഗ്രഹമുള്ളത്, വ്യാവൃത്തി, ഇത് വിട്ടുപോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എഴുതുന്നത്. സംസാര ഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മേകത്വ വിദ്യാ പ്രതിപത്തയെ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതൽ സമയമില്ല. പക്ഷേ ഇതിൽ പലയിടത്തും വന്ന കാര്യങ്ങളാണ്. സംസാര ഹേതു നിവൃത്തി സാധനം, സംസാരം എന്ന് പറയുന്ന ഈ ജനന മരണം തന്നെ അതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നതാണ് മുക്തി. അതിൻ്റെ സാധനം എന്താണ്? ബ്രഹ്മാത്മേകത്വ വിദ്യ. ബ്രഹ്മാത്മേകത്വ വിദ്യ തത്വമസി എന്നുള്ള ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന വിദ്യ പ്രതിപത്തയെ, ആ വിദ്യയെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ആര്? ഈ സംസാരത്തിൽ നിന്നും വ്യാവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടി ഞാനിത് ലഘുവായി വ്യാഖ്യാനിക്കുന്നു. ശബ്ദത്തിലുള്ളൂ, അർത്ഥത്തിലല്ല. സ്വയം ബ്രഹ്മവിദ്യ ഉപനിഷത്ത് ശബ്ദവാച്യ, ബ്രഹ്മവിദ്യയാണ് ഉപനിഷത് ശബ്ദത്തിന്റെ അർത്ഥം. ഉപനിഷത് ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. മുഖ്യമായ അർത്ഥം വിദ്യ, അറിവ് എന്ന് വെച്ചാൽ ഈ ശ്രുതി ശ്രവിച്ച് ശ്രവിക്കുമ്പോൾ മനനം ചെയ്യുമ്പോൾ എല്ലാം ഒരാളിലുണ്ടാകുന്ന അറിവ്, അതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉഷാവ അശ്വസ്യ മേധ്യസ്യ എന്ന് തുടങ്ങുന്ന ഈ ശബ്ദങ്ങളെയാണ്. അതും ഉപനിഷത്ത് തന്നെയാണ്, പക്ഷെ അതിന് ഉപനിഷത്ത് ശബ്ദരാശി എന്ന് പറയും. അത് ഉപനിഷത്ത് ശബ്ദം, അതിൽ നിന്ന് ശ്രോതാവിനുണ്ടാകുന്ന അറിവാണ് മുഖ്യമായ ഉപനിഷത്ത്. തത്പരാണാം സഹേതോഹോ സംസാരസ്യ അത്യന്ത അവസാദന. ഇതുകൊണ്ട് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദമല്ല അർത്ഥമെന്നെടുത്തത്. ആ ശബ്ദമല്ലല്ലോ മോചിപ്പിക്കുന്നത്, കാരണം ഈ അർത്ഥമറിയാതെ ആ ശബ്ദം ഉച്ചരിക്കുന്നവരുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടിക്കാലത്തെ പഠിക്കുന്നു ഗുണാനന്ദം ഗണപതി ഇങ്ങനെ പറയുന്നു. എന്തായി പറയുന്നത് പിടി? അത് മോക്ഷത്തിന് ഉപകരിക്കത്തില്ല. നഹി നഹി രക്ഷതി ഡുപറിഞ്ഞ് തരണേ, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പ്രയോജനം എന്താണ്? അതിൽ നിന്നുണ്ടാകുന്ന വിദ്യയാണ്. അപ്പം അതിൽ നിന്ന് ആ വിദ്യ ഉണ്ടാകത്തക്ക രീതിയിൽ അതിൻ്റെ അധ്യയനം ചെയ്യണം, അത് ശ്രവിക്കണം, മനനം ചെയ്യണം. അതുകൊണ്ട് ആ വിദ്യ തത്പരാണാം, ആ വിദ്യാനിഷ്ഠന്മാർ ബ്രഹ്മനിഷ്ഠന്മാർ എന്നും പറയും. അവർക്ക് സഹേതുഹോ സംസാരസ്യ ജനന മരണങ്ങൾ അതിൻ്റെ കാരണസഹിതം കാരണമായി അജ്ഞാനമല്ല അവിദ്യ അല്ലെങ്കിൽ മായ അത്യന്തവസ്ഥ അതിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. പരിധി ഉപനിഷത്തിൽ നിന്നും ഉണ്ടാകുന്ന അറിവ് അവന്റെ അജ്ഞാനത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. അത് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. ഉപ നീ പൂർവസ്യ സദേഹി തദർത്ഥത്വ, അതിന്റെ അർത്ഥം അതാണ്. സംസാരത്തെ നശിപ്പിക്കുന്നത്, മോക്ഷത്തെ നൽകുന്നത് ഉപ നീ രണ്ട് ഉപസർഗങ്ങൾ വന്നിട്ടുള്ള സദ് സദൃഢ വിചാരണഗത്യവസാദിനേഷു എന്ന് പറയുന്ന ധാതു, അതിന്റെ അർത്ഥം അതാണ്. താദർഥ്യാദ്യന്തോപ്പി ഉപനിഷത്തിച്ചു. വാസ്തവത്തിൽ ഉപനിഷത്ത് വിദ്യയാണ്. ഈ ശബ്ദരാശി അതും താദർഥ്യാദ് വിദ്യയ്ക്ക് വേണ്ടിയുള്ളതാണ്, വിദ്യയിലൂടെ മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിനെയും ഉപനിഷത്ത് എന്ന് പറയുന്നു. സ്വയം ഷഡധ്യായി, ഇത് ആറധ്യായങ്ങളുള്ളതാണ്. അതാണ് മുമ്പ് പറഞ്ഞത്, മധുകാന്ഡത്തിൽ രണ്ടധ്യായം, യാജ്ഞവൽക്യകാന്ഡത്തിൽ ഉപപത്തി പ്രധാനമായി യുക്തിപ്രധാനമായ അതിൽ രണ്ടകാര്യം, ബാക്കി ഉപാസനയും എല്ലാം കൂടി ചേർന്ന് വരുന്ന അഖിലകാന്ഡം പരിശിഷ്ടകാന്ഡം എന്നും പറയും. അതിൽ രണ്ട് കാന്ഡം. അങ്ങനെ ഈ ബ്രാഹ്മണം ഷഡധ്യായി, ഈ ഉപനിഷത്ത് ആരാധ്യായങ്ങളുള്ളതാണ്. അരണ്യേ അനുച്യമാനത്വാ, അരണ്യത്തിൽ ഇത് അധ്യയനം ചെയ്തതുകൊണ്ട് അനുച്യമാനം എന്ന് വെച്ചാൽ അധ്യയനം ചെയ്യുക. പഴയകാലത്ത് നാട്ടിനേക്കാൾ കൂടുതൽ കാടായിരുന്നു, ഇന്ന് കാട്ടിനേക്കാൾ കൂടുതൽ നാടായി. കൃഷിമാരും കൃഷിക്കുലങ്ങളെല്ലാം കാട്ടിലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏതും മറ്റും അധ്യയനം ചെയ്യുന്നത് കാട്ടിലായിരുന്നു. പിന്നീട് ക്രമേണ കാട് മാറി നഗരങ്ങൾ വന്നപ്പോൾ അതെല്ലാം നഗരങ്ങളിലേക്ക് മാറി. അതുകൊണ്ടിത് അരണ്യത്തിലാണ് പഴയകാലത്ത് അധ്യയനം ചെയ്തിരുന്നത്. അതുകൊണ്ട് അരണ്യകം, അരണ്യത്തിൽ അധ്യയനം ചെയ്തതുകൊണ്ട് അരണ്യകം. അരണ്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരും ആകാം, അങ്ങനെയും പറയുന്നുണ്ട്. ധാരാളം വനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം, ഹിമാലയം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലത്തിന്റെ പേരല്ലേ, അതിശയമതൊരു മലയുമാണ്. ഋഷികേശും ഹരിദ്വാറും ഒക്കെ അതിനകത്ത് വരുന്നു. അതുപോലെ അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ. വേദം ഓരോ ശാഖകളായിട്ടാണ് പ്രചരിച്ചിരിക്കുന്നത്, ഓരോ ഗുരുപരമ്പരയിലൂടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൂടെയോ തലമുറകളായി അതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രദേശത്തുള്ള ആൾക്കാർ, ആ സ്ഥലം അരണ്യം ഒന്നായിരുന്നു, അവിടെയുള്ള ആൾക്കാർക്ക് അധ്യയനം ചെയ്തുകൊണ്ട് അരണ്യകം എന്ന് പറഞ്ഞു. അരണ്യം എന്ന് പറയുന്നതിന് വനമെന്നുള്ള അർത്ഥമുണ്ട്. കൊണ്ട് ചിലരുന്ന് അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ഇത് പഠിക്കാൻ വേണ്ടി കാട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഗുരുശിഷ്യന്മാരും എല്ലാം കാട്ടിൽ പോയി അവിടെ എ സിയും കൊക്കോക്കോളയും ഒക്കെ കൊണ്ടുവച്ചത് പഠിക്കുന്നുണ്ട്. അവസാനം കാടൊക്കെ മലിനമാക്കിയിട്ട് തിരിച്ചു വരും, കാരണം ഇതിന് അരണ്യ ശബ്ദം വന്നുകൊണ്ടാണ് അരണ്യത്തിൽ അധ്യയനം ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. അവിടെ പോയി പഠിച്ചാലേ മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു. കേവലം ശബ്ദത്തിൽ പിടിച്ചുള്ള ചില കാര്യങ്ങളാണ്, താല്പര്യത്തെ ഗ്രഹിക്കാതെ. ഇപ്പൊ പൊതുവെ ഉപനിഷത്തുകളെല്ലാം ഏകാന്തത്തിൽ അരണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അനുകൂലമായ സാഹചര്യത്തിൽ ഏകാന്തത്തിൽ അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ പ്രയോജനം കിട്ടും. നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഇവിടെ ശബ്ദവും ബഹളമൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ട് കാര്യം നടക്കും ഇല്ല. അനുകൂലമായൊരു അന്തരീക്ഷം വേണം. അത് അന്തരീക്ഷം ശാന്തമായിരിക്കണം, സ്വസ്ഥമായിരിക്കണം, ഏകാഗ്രതയ്ക്ക് ഉപകരിക്കുന്നതായിരിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത് പഠിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ വനത്തിൽ പോവുക എന്ന് പറയുന്നൊരു കാര്യമില്ല. ബൃഹത്വത് പരിമാണത, ഇത് മറ്റു ഉപനിഷത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ബ്രാഹ്മണ ഭാഗമല്ലേ? ബ്രാഹ്മണ ഭാഗം വളരെ വലുതാണ്. ശതപഥം എന്ന് പറയുന്നത് 20 അധ്യായം തന്നെ ഉണ്ടെന്നാണ്. പിന്നെ 100 ഇത്രയും വലുതാണ്. അതുകൊണ്ട് അതിൽ നിന്നെടുത്ത ഈ ഭാഗവും ബൃഹത്താണ്, വലുതാണ് അളവിൽ. അതുകൊണ്ട് ബൃഹത് ആരണ്യകം, അതുകൊണ്ടാണ് ബൃഹദാരണ്യം എന്ന് പറയുന്നത്. അതെല്ലാം ആനന്ദഗിരി ഇതിനൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. തസ്യസ്യ കർമ്മകാണ്ഡേന സംബന്ധോ അഭിധീയത, ഈ സംബന്ധ ഭാഷ എന്നല്ലേ പറഞ്ഞു. അങ്ങനെയുള്ള ഈ ഉപനിഷത്തിന് കർമ്മകാണ്ഡമായിട്ടുള്ള സംബന്ധത്തെ ഇവിടെ പറയുകയാണ്. വേദോ ഹി സർവയേവായം ആത്മൈക്യ ജ്ഞാനസിദ്ധയേ. അത് വാർത്തകാരം പറയുന്നതാണ്. വേദം സമ്പൂർണവും ജ്ഞാനസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിന് വേദോ ഹി സർവം, സർവയേവായം, സമ്പൂർണ വേദം ആണ് മുമ്പ് പറഞ്ഞത്. കർമ്മകാണ്ഡവും ഉത്തരകാണ്ഡവുമായിട്ട് പരസ്പരം ബന്ധമുണ്ട്. ഇനി കർമ്മമൊന്നുമില്ല, കർമ്മം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ത്യജിക്കാമെന്ന് തോന്നിയാലും കർമ്മത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് വേദത്തിലെ പൂർവ്വകാണ്ഡത്തിന് ഉത്തരകാണ്ഡവുമായിട്ട് ബന്ധമുണ്ട്. തഥാച ബ്രഹ്മമേകത്വ ജ്ഞാനസിദ്ധഹേതുത്വ അതുഭയോർ ഐക്യജ്ഞാനഹേതുത്വരൂപധർമ്മവത്വമേവ പരസ്പര ഉപയോഗ സംബന്ധ സംഭവ സംബന്ധ സംഭവത്യേവ. അപ്പോൾ ഈ ജ്ഞാനത്തിന്, ഉപനിഷത് ജ്ഞാനത്തിന്, പൂർവകാണ്ഡത്തിനും ബന്ധമുണ്ട്. ചിത്തശുദ്ധിയിലൂടെ കർമ്മം തത്വജ്ഞാനത്തിന് ഹേതുവാകുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, ആ കർമ്മകാണ്ഡമായിട്ടുള്ള ബന്ധത്തെ ഞാൻ പറയുന്നു. സർവപ്യം വേദ പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരായ പരിഹാരോപായ പ്രകാശനപര സർവപുരുഷാണാം നിസർഗദേവ തത്പ്രാപ്തി പരിഹാര യുവരിഷ്ടത്വ സർവപ്യയം വേദ. വേദപ്രമാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ വേദം പൂർണ്ണമായും, ഉത്തരകണ്ഠം മാത്രമല്ല, പൂർണ്ണമായും പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ പ്രകാശനപര. പ്രത്യക്ഷാനുമാനാഭ്യം അനവഗത, പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ അറിയാൻ കഴിയാത്തതായ ഇഷ്ടാനിഷ്ടപ്രാപ്തി, ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാരം പരിഹാര ഉപായത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അതാണ് എൻ്റെ താല്പര്യം. ഇഷ്ടത്തെ പ്രാപിക്കുക, അനിഷ്ടത്തെ ഒഴിവാക്കുക, ഇതിനെ പ്രകാശിപ്പിക്കുകയാണ് വേദത്തിൻ്റെ താല്പര്യം എന്നാണ്. ഇഷ്ടം എന്താണ്? അത് പൂർവ്വകാണ്ഡത്തെ സംബന്ധിച്ച് ഇഷ്ടം എന്ന് പറയുമ്പോൾ സ്വർഗവും മറ്റു, സ്വർഗ പശു പുത്രാദി ഇഷ്ടം. അനിഷ്ടം എന്താണ്? നരകവും മറ്റു. അപ്പോൾ ഇഷ്ടത്തിനെ പ്രാപിക്കണം, അനിഷ്ടത്തെ പരിഹരിക്കണം, അതിനെന്താണ് ഉപായം? ഇഷ്ടത്തിന് വേണ്ടി യാഗത്തെ അനുഷ്ഠിക്കണം, അനിഷ്ടത്തിന് വേണ്ടി ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കണം. ഇത്തരത്തിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് വേദം പ്രമാണമാണ്. സർവപുരുഷാണാം സർവർക്കും നിസർഗദൈവ തത്പ്രാപ്തി പരിഹാര ഇഷ്ടത്വ, സ്വാഭാവികമായി തന്നെ, ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ, വേദം പറയാതെ തന്നെ സർവരും ആഗ്രഹിക്കുന്നതാണ് ഇഷ്ടത്തെ പ്രാപിക്കുക, അനിഷ്ടത്തെ ഒഴിവാക്കുക. ഇതിന് വേദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആരാ ഇഷ്ടത്തെ ആഗ്രഹിക്കാത്ത? ആരാ അനിഷ്ടത്തെ? ഒരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അത് മാറണമെന്ന് ആരാ ആഗ്രഹിക്കാത്തത്? പാൽപ്പായസം കുടിക്കണമെന്ന് ആരാ ആഗ്രഹിക്കാത്തത്? അപ്പോൾ ഇഷ്ടപ്രാപ്തിയും അനിഷ്ടപരിഹാരവും സഹജമാണ് സർവജീവികളിലും മനുഷ്യനിലും മാത്രമാണ്. തത്പ്രാപ്തി പരിഹാരവും ഇഷ്ടത്വ. പിന്നെ ഇതിനാ വേദത്തിൻ്റെ ആവശ്യം പറയുന്നു, പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ അറിയാൻ വയ്യാത്ത ഇഷ്ടാനിഷ്ടങ്ങളെ ബോധിപ്പിക്കുന്നു. പാൽപായസം കുടിക്കുന്നു മറ്റും പ്രത്യക്ഷത്തിലൂടെ അറിയാം. പക്ഷേ യാഗം സ്വർഗത്തിന് കാരണമാണ്, യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്നുള്ളത് വേറൊരു വഴിയിലും അറിയാൻ വയ്യ. അത് വേദത്തിലൂടെ പറ്റും. അതെന്താണ്? പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗതമാണ് അറിയുന്ന. അതിനുവേണ്ടി വേദത്തിൻ്റെ ആവശ്യം ഉണ്ട്. അത് മറ്റു പ്രമാണങ്ങളിലൂടെ സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, ദൃഷ്ടവിഷയിച്ച ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനായ ജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യമേവ സിദ്ധത്വ എന്ന ആഗമാന്വേഷണ. ദൃഷ്ടവിഷയ പ്രത്യക്ഷമായ വിഷയങ്ങൾ ഇവിടെ നേടുന്ന സമ്പത്തിലും അതിൽ നിന്നുണ്ടാകുന്ന സുഖത്തിലും ഇതെല്ലാം എന്താണ്? ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യാമേവ സിദ്ധത്വം. വേദം അതല്ല പഠിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തെ വേദം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇതാണ് വേദ നിയമം. അതുകൊണ്ടാണ് പറയുന്നത് വേദത്തിൽ നമ്മൾ ഈ പറയുന്ന സയൻസ് ശാസ്ത്രമൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇത് വൈദികന്മാരെല്ലാവരും സ്വീകരിച്ചിട്ടുള്ള. എന്തുകൊണ്ട്? കാരണം ഇതൊക്കെ പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഭൗതികമായ അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും എല്ലാം പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ നമുക്ക് ആണ് കിട്ടുന്നത്. അനുമാനിക്കുന്നു പ്രത്യക്ഷത്തിലൂടെ തന്നെ അറിയുന്നു. ഇതല്ലേ ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത്? വേദശാസ്ത്രമല്ല ഇന്നത്തെ ശാസ്ത്രം. അതിന് വേദത്തിൻ്റെ ആവശ്യം എന്തോന്നു? വേദം അത് പറയുന്നില്ല എന്നാണ്. അങ്ങനെ ദുഷ്ടവിഷയം എന്നുകൊണ്ട് അതൊക്കെ പ്രത്യക്ഷമാണ്. കൃഷി നടത്തിയാൽ എങ്ങനെ വിളവുണ്ടാകും? കച്ചവടം ചെയ്താൽ എങ്ങനെ സമ്പത്തുണ്ടാകും? ഇത്തരം കാര്യങ്ങളൊക്കെ വേദം പഠിപ്പിക്കണം. അതെല്ലാം ദുഷ്ടവിഷയമാണ്. അവിടെ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരം ഉപായജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യമേവ സിദ്ധത്വ. അത് പ്രത്യക്ഷാനുമാനങ്ങളുടെ സിദ്ധമാണ്. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടാകും, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അനിഷ്ടത്തെ ഒഴിവാക്കാം. ഇത് പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ തന്നെ സിദ്ധമാണ്. അന്നം പാകം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, ഇത് വേദം പറയേണ്ട കാര്യമില്ല, പ്രത്യക്ഷമാണ്. അഗ്നി കൊണ്ട് അന്നത്തെ പാകം ചെയ്യാം, പ്രത്യക്ഷമാണെങ്കിൽ അനുമാനത്തിലൂടെ അത് സാധിക്കാം. അന്നത്തിനാ വേദം പറയുന്നു. അത്തരം കാര്യങ്ങൾക്കുള്ളതല്ല വേദം. അപ്പോൾ ഇന്ന് അതൊക്കെ നമ്മുടെ അന്വേഷണങ്ങൾ പഠനങ്ങൾ നിരീക്ഷണങ്ങളെല്ലാം പ്രത്യക്ഷാനുമാനത്തിലൂടെയാണ്. അതൊന്നും അലൗകികമല്ല, അലൗകികമാണ്. സ്വർഗമാണ് ഇവിടെ അലൗകികമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വേദത്തിൻ്റെ ആവശ്യം വന്നത്. മുക്തിയാണ് അലൗകികമായിരിക്കുന്നത്, അത് വേദത്തിൻ്റെ ആവശ്യം വന്നു. അദൃഷ്ടം പുണ്യം പാപം ഇതെല്ലാം അലൗകികമാണ്, അവിടേക്ക് വേദത്തിൻ്റെ ആവശ്യം വന്നു. ഇതിനൊന്നും വേദത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് വേദത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ അത് വൈദികമായ മര്യാദകൾക്ക് വിരുദ്ധമാണ്. വേദം അലൗകികമായ നമ്മുടെ ഈ അന്വേഷണങ്ങളിലൂടെയൊന്നും കണ്ടെത്താത്ത കാര്യത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാലേ വേദത്തിന് പ്രാമാണ്യമുള്ളൂ. ഇതാണ് വൈദികന്മാരുടെ നിലപാട്. ഇത് മനസ്സിലാക്കിയാണ് ഇന്ന് ആൾക്കാർ വേദത്തിലൂടെ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത്. അവന് വേദത്തിൻ്റെ ആവശ്യമില്ല എന്നാണ്. ആണ് ദൃഷ്ടവിഷയെ പ്രത്യക്ഷമായ വിഷയത്തിൽ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ ജ്ഞാനസ്യ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇഷ്ടത്തെ പ്രാപിക്കുക, അനിഷ്ടത്തെ ഒഴിവാക്കുക, ഉപായജ്ഞാനം. ഇഷ്ടം എന്ന് പറയുന്ന അന്നം, അതിൻ്റെ പ്രാപ്തിക്ക് എന്താണ് പാകം. അനിഷ്ടം എന്ന് പറയുന്നത് എന്താണ്? വേഷം. അതിൻ്റെ അതിനുപേക്ഷിക്കണം. ഇതിനെല്ലാം എന്താണ്? പ്രത്യക്ഷ അനുമാനാഭ്യാമേവ സിദ്ധത്വം. വേറൊരാള് അന്നം പാകം ചെയ്യുന്നു, താൻ കാണുന്നു പ്രത്യക്ഷം. അതുകൊണ്ട് താനും അന്നം പാകം ചെയ്യുന്നു, കഴിക്കുന്നു, കഴിക്കുമ്പോൾ തൃപ്തി ഉണ്ടാകുന്നു. ഇതെല്ലാം പ്രത്യക്ഷമാണ്. ഇതിന് വേദം പഠിക്കുന്നു. വേറൊരാൾ വിഷം കഴിച്ചു, അയാൾ മരിച്ചു. അപ്പോൾ അനുമാനിക്കുന്നു താനും വിഷം കഴിച്ചാൽ മരിക്കും, അതുകൊണ്ട് വിഷത്തെ ഉപേക്ഷിക്കുന്നു. ഇവിടെ എന്തിനാ വേദത്തിൻ്റെ ആവശ്യം? ഇഷ്ടപ്രാപ്തിക്കും അനിഷ്ടപരിഹാരത്തിനും വേദത്തിൻ്റെ ആവശ്യമില്ല. ആഗമാന്വേഷണ, അവിടെ വേദത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. വേദത്തിൽ ഇതൊന്നും അന്വേഷിക്കാൻ പോകണ്ടെന്നാണ്. നിങ്ങളീ പഠിക്കുന്ന കണക്ക് സയൻസ് ഒന്നും വേദത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നാലും ചിലർ എന്നാലും വേദിക് മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ അവഗണിക്കുന്നത് ശരിയാണോ? ഏത് വേദത്തിലാതുള്ളത്? ഒരു വേദത്തിലും ആരും അത് കണ്ടിട്ടില്ല. ആർക്കെങ്കിലും പറയാമോ ഇന്ന വേദത്തിലാണുള്ളത്? ഇല്ല, പേരുകൊണ്ട് മാത്രമേ ഉള്ളൂ. സംഗതിയൊക്കെ കേമമാണ്. കേമമാണെന്ന് ഞാൻ പറയുന്നു, കാരണം എനിക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്. കേമമായിരിക്കും, അറിവുള്ളവർ കേമമെന്ന് പറയുന്നുണ്ട്. വേദത്തിലൊന്നും ഉണ്ടാകും. അപ്പൊ വേദം അതിനുവേണ്ടിയുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ പറയുന്നതാണ്, ഞാൻ പറയുന്നത്. പറയും സർവം വൈദിക മൂലമെന്ന് പറയുന്നതോ? സർവ അറിവും വേദത്തിൽ നിന്നാണോ ഉണ്ടായെന്ന് പറയുന്നു അതോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധിപ്രഭവമായ സ്വബുദ്ധി കൊണ്ട് ഉണ്ടാകുന്ന അറിവുകൾക്ക് വേദത്തിൽ പ്രമാണത്തെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അത്രയോ വേദത്തിന്റെ താല്പര്യം അതിലല്ല എന്നാണ് ഇവിടെ പറയുന്നത്. വേദത്തിൽ നിന്ന് നിങ്ങൾക്ക് പലതും കണ്ടെത്താൻ കഴിഞ്ഞെന്നിരിക്കും. ഭാഷകാരം പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ വേദത്തെ സമീപിക്കരുതെന്നാണ്. അതിന് പ്രത്യക്ഷാനുമാന ഉപായങ്ങളുണ്ട്, അതിലൂടെ അത് കണ്ടെത്തിയാൽ മതി. വേദത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. നാഗമന്വേഷണം, പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ നേടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വേദത്തെ അന്വേഷിക്കേണ്ട. ഇത് ഞാൻ എൻ്റെ ഒരു പുതിയ സിദ്ധാന്തമൊന്നുമില്ല, ഭാഷകാരൻ പറയുന്നതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ ആത്മാ തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ പുറമേ അന്വേഷിച്ചാൽ കിട്ടത്തില്ല. പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ മാത്രം അത് കിട്ടത്തില്ല. അത് പറയും ഈ പറഞ്ഞ ചോദിക്കും. താർക്കികന്മാരും മറ്റും അനുമാനത്തിലൂടെ ആത്മാവിനെ സിദ്ധിക്കുന്നു പറയുന്നു. അത് വേദത്തിൽ അറിഞ്ഞതിനെ അവർ അനുമാനം കൊണ്ട് സമർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ അനുമാനത്തിലൂടെ കണ്ടെത്തിയല്ല. വേദം അലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. പ്രത്യക്ഷ അനുമാനങ്ങൾ മതി, അതിന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയാൽ നമ്മുടെ ഏത് അറിവിനും വേദത്തിൽ കൊണ്ട് ഘടിപ്പിക്കാം. അത് കഴിയില്ല എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? ശബ്ദങ്ങൾ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം. വ്യുത്പത്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ശബ്ദത്തെയും വ്യാഖ്യാനിക്കാം. അത് ഓരോരുത്തരുടെ സാമർത്ഥ്യം. ഒരു വേദവ്യാഖ്യാതാവ് എഴുതി വെച്ചിട്ടുണ്ട്, ടെലിഗ്രാഫിന്റെ തിയറി വേദത്തിലാണുള്ളത്. ടെലിഗ്രാഫ് അങ്ങനെയാണ്, പഴയ കമ്പിയില്ല കമ്പി. അതിൻ്റെ വേദം മന്ത്രം എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇതാ ഈ മന്ത്രത്തിലാണ് അതിൻ്റെ മുഴുവൻ സിദ്ധാന്തം കിടക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ മഹാൻ കമ്പ്യൂട്ടർ അതിയുണ്ടെന്ന് പറഞ്ഞില്ല, കാരണം അന്ന് അത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അന്ന് സയൻസ് ടെലിഗ്രാഫ് വരെ എത്തിയുള്ളൂ. ഇന്നാണ് എഴുതിയിരുന്നെങ്കിൽ ആ മന്ത്രം എടുത്തിട്ട് പറഞ്ഞില്ല, ഈ മന്ത്രത്തിലാണ് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എന്ന് പറഞ്ഞത്. നിർഭാഗ്യവശാൽ അന്നത് കണ്ടെത്തിയില്ല. ഇത്തരത്തിൽ വേദത്തെ വ്യാഖ്യാനിക്കുന്നതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം, അത് വേറെ കാര്യം. അതുകൊണ്ട് ഭാഷ്യം പഠിക്കുമ്പോൾ അതൊന്നും ഇതിലില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ശാന്തി.